ഇപ്പോൾ അദ്വൈതികൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ചിപ്പിയിലെ വെള്ളി. അതുപോലെ തന്നെയാണ് കയറ്റിലെ സർപ്പം, ഇതെല്ലാം ഒരുപോലെ തന്നെ. പിന്നെ ഈ ഉദാഹരണങ്ങളെല്ലാം പറയുന്നതിന് ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ കയറിലെ സർപ്പം എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സർപ്പം കാണുന്നയാള് ഭയന്ന് അവിടെ നിന്ന് പിന്മാറുന്നു, ഓടിപ്പോകുന്നു. വെള്ളിയെ രജതമെന്ന് കണ്ടുകഴിഞ്ഞാലോ അവിടെ എന്താ സംഭവിക്കുന്ന? അയാൾ കുനിഞ്ഞത് എടുക്കാൻ പോകും. ഈ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യും. ഒരിടത്ത് അതിന്ന് പിന്മാറുകയാണെങ്കിൽ വേറിടത്ത് അതിലേക്ക് ആകർഷിക്കുകയാണ്. പിന്മാറുന്നതിന് കാരണം ഭയം, അതിലേക്ക് ആകർഷിക്കുന്നതിന് കാര്യം എന്താണ്? അതിനോടുള്ള ആഗ്രഹം. ഈ രണ്ട് പ്രത്യേകം കാണിക്കാനാണ് ഈ രണ്ട് ഉദാഹരണം കൊടുക്കുന്നത്. ഒരു ഒരു കാരണമുള്ള ഈ രജതത്തിന് പതിനഞ്ചെടുത്ത് മാല ഉദാഹരണമായിട്ട് കൊടുക്കും. മാല കൊടുക്കുന്നു, അത് തന്നെയാണ്. മാല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് മനുഷ്യനെ ആകർഷിക്കും, അവനത് എടുക്കാനായിട്ട് തയ്യാറാകും. മാല എന്ന് പറയുമ്പോൾ അത് വെള്ളി കൊണ്ടുള്ള മാലയാകാം, സ്വർണം കൊണ്ടുള്ള മാലയാകാം, പൂവ് കൊണ്ടുള്ള മാലയാകാം, ഏത് വാങ്ങണം, ഇന്ന മാലയാവണം. ഇതുപോലെയൊക്കെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് ആകർഷിക്കുന്നു. ഒന്ന് ഭയക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് അദ്വൈതികൾ തന്നെ പല പല പല തരത്തിൽ ആണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? എല്ലാവരും പോലെ തന്നെ രജസർപ്പം എന്ന് പറഞ്ഞാലും ശക്തികാരം എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. രണ്ടും വിശദീകരണത്തിൽ ഒന്ന് തന്നെ, ഒരുപോലെയാണ്. മാല എന്ന് പറഞ്ഞാലും ഇല്ല, മറ്റു വിശേഷതകളൊന്നുമില്ല. ഒന്ന് ആകർഷിക്കുന്നു, മറ്റൊന്ന് പിന്മാറുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പ്രാചീനാചാര്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ശങ്കരാചാര്യര് കൊണ്ടുവന്നാണ്. ശങ്കരാചാര്യന്റെ രജസർപ്പം എന്ന നമ്മുടെ നാട്ടിലെ തത്വചിന്തകരൊക്കെ പറയും. അതങ്ങനെയല്ല, ഇത് പഴയ ഗ്രീക്ക് തത്വചിന്തകന്മാരിൽ നിന്ന് ഉപയോഗിച്ചതെന്നാണ് പഴയകാലത്ത്. നമ്മുടെ അറിവ്, അറിവിൽ വരുന്ന ചില പെസേജുകൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവര് പണ്ടുപയോഗിച്ച ഒരു ഇതാണ്. അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളത് ധാരാളമായി ഉപയോഗിച്ചതാണ് ക്ഷണിക വിജ്ഞാനവാദികൾ, ശൂന്യവാദികൾ. ശൂന്യവാദികൾ ധാരാളം ഉപയോഗിക്കുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞാണ് ഈ ശങ്കരാചാര്യരുടെ കയ്യിൽ കിട്ടുന്നത്. അവർക്ക് ഇത് ധാരാളം ഉപയോഗിച്ച് ഉപയോഗിച്ചു തർക്കന്മാരുപയോഗിച്ചു സംഖ്യന്മാരും വരെ അവരുടെ ചർച്ചകളിൽ ഉപയോഗിച്ചു. ഇത് ശങ്കരാചാര്യരുടെ ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ടല്ലോ. പക്ഷെ വ്യത്യാസം വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്രധാനമായി പറഞ്ഞ ഈ അനുഭവം ഭ്രമമാണ്, ഇതിനുള്ള കാര്യം പഴയ നമ്മുടെ ദാർശനികന്മാരിൽ എല്ലാവരും പ്രമുഖന്മാരായ എല്ലാവരും പറയും എന്താണ് ഇത്? ഭ്രമമാണ്. ഒരാളൊഴികെ ആരാണോ പ്രഭാകര ഗുരു, പ്രഭാകരന്മാരെ അറിയപ്പെടുന്നു മീമാംസ. പ്രഭാകര ഗുരു പറയുന്ന ഇത് ഭ്രമമൊന്നുമില്ല, ഇത് യഥാർത്ഥം തന്നെയാണ്. ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിക്കുന്നേയില്ല. അവൻ പറയുന്ന ഒരു വളരെ നിസ്സാരമായൊരു വ്യക്തിയാണ്. നിങ്ങളൊരു ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മം യഥാർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വയ്യാതായി. ഏതൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മം, ഏതൊക്കെയാണ് യഥാർത്ഥം തിരിച്ചറിയാതെ ആകെ കുഴപ്പമായി പോകും. ബ്രഹ്മം അങ്ങനെ ഒരു ജ്ഞാനത്തെ സ്വീകരിക്കാനേ പറ്റത്തില്ല. സർവേ പ്രത്യേക യഥാർത്ഥ എല്ലാ അനുഭവങ്ങളും എന്താണ്? യഥാർത്ഥമാണ്. പിന്നെ ഈ രജ്ജസർപ്പം അല്ലെങ്കിൽ ശുക്തികാരജതം എന്നൊക്കെ പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നത്? അത് നിങ്ങൾ മുമ്പിൽ കാണുന്ന എന്താണ്? ചെപ്പിയാണ്. അത് സത്യമാണ്, സത്യമാണ്. പിന്നെ ഉള്ളിൽ എന്താണ്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് നിങ്ങൾ പണ്ടെങ്ങോ കണ്ടുപോയ ഒരു വെള്ളി, അതിന്റെ സ്മൃതിയാണ്. ഇത് രണ്ടുമാണ് അവിടെ ഉള്ളത്. രണ്ടും തമ്മിലുള്ള ആ ഭേദം ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിന് ഭ്രമമാണെന്ന് പറയുന്നു. അല്ലാതെ ഇത് രണ്ട് ജ്ഞാനമാണ്. നിങ്ങൾ സർപ്പത്തെ കാണുമ്പോൾ മുമ്പിൽ നിങ്ങൾ കയറ് കാണുന്നുണ്ട്, ശരിക്കും കാണുന്നില്ല, പക്ഷെ അവിടെ കിടക്കുന്ന കാണുന്നു. സർപ്പത്തെ കുറിച്ച് നമ്മുടെ സ്മൃതിയുണ്ട്. രണ്ടും നമ്മൾ നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. രണ്ട് യഥാർത്ഥമാണ്. സർപ്പത്തെ കുറിച്ചുള്ള സ്മൃതി ഭ്രമമാണ്. മുമ്പിൽ കിടക്കുന്ന ഇത് എന്ന് പറയുന്ന എന്താണോ ഇത്, അതും ഭ്രമമല്ല. കയറിനാണ് ഇതെന്നറിയുന്നത്. കയറിന് കയറുന്ന കയറ് എന്നറിയുന്നില്ലെന്നേ ഉള്ളു, പക്ഷെ ഇതെന്നറിയുന്നുണ്ട്. ഇത് സർപ്പം എന്ന് പറയും. മുമ്പിൽ ഏതിനാണോ ഇതെന്നറിയുന്നത് അത് ബ്രഹ്മമല്ല. സർപ്പം എന്ന് സ്മരിച്ച് അപ്പം അതിന് പല കാരണങ്ങളുണ്ട്. ഉള്ളിൽ പേടികളുണ്ടായിരിക്കും. ഒന്ന് യഥാർത്ഥമാണ് ഇത് എന്നുള്ളത്, സർപ്പസ്മൃതിയും യഥാർത്ഥമാണ്. രണ്ടും തമ്മിൽ നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റുന്നത് അതാണ് പ്രശ്നം. അതുകൊണ്ട് എന്താണ്? ഈ അറിവുകളെല്ലാം യഥാർത്ഥമാണ്. യഥാർത്ഥമായ ഒരു അറിവേ ഇല്ല. പക്ഷെ പഴയ ആ ഒരാളൊഴികെ ബാക്കി എല്ലാവരും പഴയ ഗ്രീക്കുകാർ അവർ പറയുന്ന റിസപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ അനുഭവം അത് വരുന്നൊരു എററാണ് അവരും പറയുന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇവിടെ ബൗദ്ധന്മാരും അവരുമായിട്ട് ആശയവിനിമയമുണ്ടായിരുന്നു, ഗ്രീക്കുകാരും ബൗദ്ധന്മാരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിവുകൾ കൈമാറിയിട്ടുണ്ട്. ഒരു പ്രധാന കാരണമാണ്. പക്ഷെ ഈ ഉദാഹരണം ഉപയോഗിച്ച് ഇതൊരു ദൃഷ്ടാന്തമാണ്, ഒരു അനലോഗ്. അതുപയോഗിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവരെത്തിച്ചേരുന്ന സിദ്ധാന്തങ്ങളൊക്കെ വേറെ വേറെയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഗ്രീക്കുകാരത് ഉപയോഗിച്ച് അവർക്ക് സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞൊരു ആശയം, അതിന്റെ ആൾക്കാരാണ് കൂടുതൽ ഉപയോഗിച്ചത്. എന്നുവെച്ചാൽ സംശയിക്കുക, അത് പലതരത്തിലുള്ള റിലിജിയസ് സ്കെപ്റ്റിസിസം, ഫിലോസഫിക്കൽ സ്കെപ്റ്റിസിസം. ഇപ്പോൾ ഒരു മതത്തിൽ പറയുന്നു സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ സംശയിച്ച് അന്വേഷണം തുടർന്നു പോകും. അവസാനം അതിന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സംശയിച്ചുകൊണ്ട് തന്നെ അതിന് തള്ളിക്കളയും. അങ്ങനെ അവരുടെ രീതി. അത് പ്രാചീനവും ആധുനികവുമായിട്ടും ഇതൊക്കെ ഒരുപാട് ഭേദങ്ങളും. അപ്പൊ അവരങ്ങനെ ഇത് ഉപയോഗിച്ചു. അത് സയൻസിൽ പോലും ഒരു പരിധിവരെ സ്വീകരിക്കുന്ന കാര്യമാണ് സ്കെപ്റ്റിസിസം. അത് കഴിഞ്ഞ് ബൗദ്ധന്മാരുടെ വന്നപ്പോഴോ ക്ഷണിക വിജ്ഞാനവാദികൾ ഇത് ഉപയോഗിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇത് ഇതെല്ലാം നമ്മളീ കാണുന്ന അസത്യമാണ്, ഭ്രാന്തിയാണ്. വിജ്ഞാനധാര അതാണ് സത്യം, വിജ്ഞാനമാണ് സത്യം, ക്ഷണിക വിജ്ഞാനമാണ് സത്യം എന്ന് പറഞ്ഞു. അതാണ് അവർ ഈ ദൃഷ്ടാന്തത്തെ ഉപയോഗിച്ച് അവരെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുമ്പോൾ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൃഷ്ടാന്തങ്ങളൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നു? നേരത്തെ എന്താ ഞാൻ പറഞ്ഞു? യുക്തി വിചാരത്തിന് വേണ്ടിയിട്ടാണ്. വിജ്ഞാനവാദികൾ എന്താ പറയുന്നത്? അവർ പറയുന്നത് ഈ കാണുന്നതൊക്കെ ഭ്രാന്തിയാണ്, ഇത് തന്നെ ഈ സാധനം തന്നെ അവരുപയോഗിക്കുന്നു. വിജ്ഞാനധാര അത് മാത്രമാണ് സത്യം. ശൂന്യവാദികൾ പറയുന്നത് എന്താണ്? ഇതേ സാധനം തന്നെ ഉപയോഗിച്ചിട്ട് അവർ പറയുന്നത് ശൂന്യമാണ് സത്യം. ഒരേ ഉദാഹരണങ്ങൾ ഉപയോഗിച്ചിട്ട് വിചാരം ചെയ്യുമ്പോ യുക്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സിദ്ധാന്തത്തിന് അനുകൂലിക്കുന്ന യുക്തിയാണ് അതിൽ ഓരോരുത്തരും എടുക്കുന്നത്. അങ്ങനെയൊക്കെ വിജ്ഞാനവാദവും ശൂന്യവാദവും ഒക്കെ വളരെ കാലം ഇവിടെ ഇങ്ങനെ നടന്നു വന്നതിന് ശേഷമാണ് തർക്കിയന്മാരെന്തിനാ അത് ഉപയോഗിക്കുന്നത്? അത് ഗ്രീക്കുകാർ ഉപയോഗിച്ചതുപോലെ തന്നെ ഉപയോഗിച്ച എന്താണ്, നമ്മുടെ അറിവിൽ ഒരു പിശവുണ്ട്, അത് കാണിക്കാൻ വേണ്ടി മാത്രം. അറിവ് രണ്ടു തരത്തിലുള്ള വരാം, ഒന്നെന്താണ് യഥാർത്ഥവും അയഥാർത്ഥവും. എല്ലാം നമ്മളീ കാണുന്നതെല്ലാം അയഥാർത്ഥമാണെന്നും അവർ പറയുന്നു. അങ്ങനെ ഒരു യഥാർത്ഥ ജ്ഞാനമുണ്ട്, അത് അവിടെ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തുമില്ല. നമ്മുടെ പ്രപഞ്ച അനുഭവം യഥാർത്ഥമൊന്നുമില്ല. ഇത്തരം ചില അപൂർവ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരനുഭവം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അറിവിൽ എന്തുവരാം, ഭ്രമം ഉണ്ടാകാം. അതിന് വേണ്ടിയിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. എന്നുവെച്ചത് കേവലം ജ്ഞാനശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമാണ് അവരുടെ. ഇത് ഇതങ്ങനെയല്ല, ഇവര് പറഞ്ഞത് പ്രപഞ്ചത്തിലാണ് ഇതിനെ കൊണ്ട് യോജിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിൽ സത്യമായിട്ടെന്തേ ഉള്ളൂ? ശൂന്യതയാണ്. എന്നുവെച്ചാൽ പ്രപഞ്ചമേ സത്യമല്ല, ഒരു ശൂന്യതാണ് സത്യം എന്ന് ശൂന്യവാദികൾ പറയുന്നതിന് ഇത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പോ ഗ്രീക്കുകാർക്ക് ഒരു തരത്തിൽ ഉപയോഗിച്ചു, വിജ്ഞാനവാദികൾ വേറൊരു സിദ്ധാന്തത്തിന് വേണ്ടി ഉപയോഗിച്ചു, തർക്കികന്മാർ ഒരു തരത്തിൽ ഉപയോഗിച്ചു, ശൂന്യവാദികൾ ഒരു തരത്തിൽ ഉപയോഗിച്ചു, വിജ്ഞാനവാദികൾ ഉപയോഗിച്ചു. പിന്നെ അദ്വൈതിയുടെ കൈ കിട്ടിയപ്പോ എന്താ പറഞ്ഞത്? നിത്യസത്യമായ ബ്രഹ്മം അത് മാത്രം സത്യം, ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ്. എന്നുവെച്ചാ ബാക്കിയുള്ള എന്നുവെച്ചാൽ നാമരൂപാത്മകമായ അനുഭവങ്ങൾ ഇത് സത്യമല്ല. ഇത് സത്യം എന്താണോ? സർവാധാരമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്നവരുടെ ആശയം, അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പലതരത്തിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് അദ്വൈതികളാണ്. അവര് പല പല പല പല വിചാര പ്രക്രിയകൾ എന്നുവെച്ചാൽ വിചാര രീതികൾ അവരവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന തന്നെ പലതരത്തിൽ വെക്കാൻ, അത് ശങ്കരാചാര്യരുടെ കാലത്ത് ഉള്ള ശങ്കരാചാര്യരുടെ ആദ്വൈതം അദ്വൈതത്തെ രണ്ടായിട്ട് തിരിക്കാം, തിരിക്കുന്നുള്ളൂ. ഒന്ന് ശങ്കരാചാര്യന്റെ അദ്വൈതം പ്രധാനമാണ്. അവിടെയാണ് ശരിക്കും അദ്വൈതത്തെ സമർത്ഥിക്കുന്ന ശങ്കരാചാര്യ. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന എന്താണോ പോസ്റ്റ് ശങ്കരാദ്വൈതി സംഭവം, ശങ്കരാചാര്യത്തിന് ശേഷം വന്നു കഴിഞ്ഞ ഒരുപാട് അദ്വൈതികൾ, അവരുടെ കാഴ്ചപ്പാട് ശങ്കരാചാര്യയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അദ്വൈതം തന്നെ അടിസ്ഥാന തത്വത്തിൽ മാറ്റം വരുത്തിയില്ല. എന്താണ് ബ്രഹ്മം? സത്യമാണ്, നിത്യമാണ്, മുക്തമാണ്, അതൊന്നും മാറ്റത്തില്ല. ബാക്കി വിചാര രീതികളും മാറും. ആ മാറ്റം ഗുരുദേവം വരെയുള്ളവരിലുണ്ട്. ഇതിനുശേഷം അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടേക്ക് ഇത് പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്, ഒരേ രീതിയിലല്ല. ഭാഷ്യത്തിൽ കാണുന്ന ഒരു രീതി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ പറയുന്ന ശുക്തികായം കല്പിതസ്യ രജതസ്യ, ചിപ്പിയിൽ കൽപ്പിച്ചതാണെന്ത് രജതം. അതിന്റെ നിദാനം അജ്ഞാനമാണോ? അതിന്റെ കാരണം അജ്ഞാനമാണെന്ന് പറയുമ്പോ അന്നത്തെ ഒരു കാഴ്ചപ്പാടാണ്. പിൽക്കാലത്തോളം ഞാൻ പിന്നീട് പറയും. അന്നത്തെ കാഴ്ചപ്പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, അത് കാണുന്നയാള്, വെള്ളിയെ കാണുന്നയാള് അല്ലെങ്കിൽ സർപ്പത്തെ എടുക്കുക, സർപ്പത്തെ കാണുന്നയാള്, അത് രണ്ടും ഒരുപോലെ തന്നെ. അത് വേറെ ഉദാഹരണത്തിൽ വേറെ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞ വ്യത്യാസമല്ല, വേറെ ഒന്നും, രണ്ടും ഒരുപോലെ തന്നെ. ഗുരുവിന്റെ രജസ്വരൂപം അഹിയോടും ഇതന്തയാറും എന്നൊക്കെ പറഞ്ഞ ആ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരുപോലെ എടുക്കാം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, ആ മുമ്പിൽ കിടക്കുന്ന ചിപ്പിയെ കാണുന്നില്ല. അപ്പൊ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിപ്പിയെ കാണാതിരിക്കുക, അതാണ് അജ്ഞാനം. അറിയാതിരിക്കുക, ജ്ഞാനാഭാവം. അതൊന്നും. അപ്പൊ അവിടെ വെള്ളി കാണുന്നതിന് ഒരു പ്രധാന കാരണം എന്താണ്? ചിപ്പിയെ കാണാതിരിക്കുക. വെള്ളി കാണുന്നതിന് കാരണം ചിപ്പിയെ കാണാതിരിക്കുക. അപ്പൊ നമുക്ക് പറയാം, അവിടെ കണ്ടായ രജതം നിജാ രജതാനുഭവം അനിദാനം കാരണം അജ്ഞാനമാണ്. എന്താ അജ്ഞാനം? ചിപ്പിയെ കാണാതിരിക്കുക, അറിയാതിരിക്കുക. കാണാതിരിക്കുക എന്ന് വെച്ചാൽ അറിയാതിരിക്കുക. ചിപ്പിയെ കുറിച്ചുള്ള അറിവില്ലായ്മ, അതാണ് എന്ത്? നിദാനം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ എന്തർത്ഥം വരും? അജ്ഞാനത്തിന് ജ്ഞാനത്തിന്റെ അഭാവം അജ്ഞാനം, ജ്ഞാനാഭാവം. അങ്ങനെ എടുക്കാം. ജ്ഞാനാഭാവം എന്നുള്ള അർത്ഥം എടുക്കും. നജ്ഞാനം, അതാണ് അജ്ഞാനം. നാക്കി നിഷേധാർത്ഥം, അഭാവാണ് ജ്ഞാനത്തിന്റെ അഭാവം. ജ്ഞാനം ഇല്ലാതിരിക്കുക. എന്തിന്റെ ജ്ഞാനം ഇല്ലാതിരിക്കുക? ചിപ്പിയുടെ ജ്ഞാനം. ഇത് ഓരോന്നും വ്യക്തമായി ഉറപ്പിച്ചു പോയില്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ധരിച്ചു തന്നെ പോകും. ഇപ്പൊ അജ്ഞാനത്തിന്റെ ഒരർത്ഥം ജ്ഞാനത്തിന്റെ അഭാവം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലാതിരിക്കുക. ജ്ഞാനമില്ലാതിരിക്കുക എന്ന് വെച്ചാൽ എന്തിന്റെ ജ്ഞാനം ഇല്ലാതിരിക്കുക? ശിപ്പിയുടെ അല്ലെങ്കിൽ കയറിന്റെ അറിവില്ലാതിരിക്കുക. അപ്പോൾ അജ്ഞാനം നിദാനമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി കയറിനെ അറിയാത്തത് കൊണ്ട് സർപ്പത്തെ കാണുന്നു, സർപ്പത്തെ അറിയുന്നു. അതൊന്നും ഇനി അവിടെ മറ്റൊരു പ്രശ്നം കൂടെ വരും. എന്താണ് അവിടെ സർപ്പത്തെ കാണുന്നു, സർപ്പം നമ്മുടെ അനുഭവമാണ് അവിടെ. അത് കാട്ടിലെ സർപ്പമല്ല. ആ നമ്മൾ കാണുന്ന സർപ്പം അതെങ്ങനെയുണ്ടായി? ഇവിടെ ക്ഷണികമാണ്, സെക്കൻഡ് കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിലും നമുക്ക് അനുഭവം ഉണ്ടെന്നാണ്. ഞാൻ സർപ്പത്തെ കണ്ടു, ആ സർപ്പം എങ്ങനെ ഉണ്ടായി? ആ സർപ്പം എന്ന് പറയുന്നത് ഒരു വിപരീത ജ്ഞാനമാണ്. സർപ്പം തന്നെ എന്താണ്? ഒരറിവാണ്, വിപരീത ജ്ഞാനം. ആ സർപ്പം എന്താണെന്ന് ചോദിച്ചാൽ പറയാം അതൊരു വിപരീതമായ ജ്ഞാനമാണ്, ഒരു വിപരീത ബുദ്ധിയാണ്. എന്ന് വെച്ചാൽ കയറിന് കയറായി കാണേണ്ടതിന് വിപരീതമായി അവിടെ സർപ്പത്തെ കാണും, വിപരീത ബുദ്ധി. അപ്പൊ അവിടെ എന്തുകൊണ്ട് സർപ്പത്തെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ആ സർപ്പ കാഴ്ച എന്ന് പറയുന്ന ഒരു വിപരീത ബുദ്ധിയാണ്, അതും അജ്ഞാനമാണ്. അപ്പൊ അജ്ഞാനത്തിന് വിപരീത ബുദ്ധി എന്നും അർത്ഥമുണ്ട്. അപ്പൊ രണ്ടർത്ഥമായി മനസ്സിലായി. ആദ്യം എന്താണ്? കയറെന്നറിയാതിരിക്കുക. അറിവില്ലായ്മ കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? സർപ്പത്തിന്റെ അറിവുണ്ടാകില്ല. അപ്പൊ സർപ്പജ്ഞാന എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തരം എന്താണോ അറിവില്ലായ്മ ഉണ്ട് കയറിന്റെ. അപ്പോ അറിവില്ലായ്മയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നതാണ് അജ്ഞാനം. അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മ കൊണ്ടുണ്ടായി. ഇതൊരു സമാധാനം. മറ്റൊരു ചോദ്യം വീണ്ടും ചോദിക്കുന്നു, ശരി അറിവില്ലാത്തതുകൊണ്ട് സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടായി. എന്താണ് ഈ സർപ്പജ്ഞാനം? അത് വിപരീത ബുദ്ധി. ആ വിപരീത ബുദ്ധി എന്താണ്? അതും അജ്ഞാനം തന്നെ. അതും അജ്ഞാനം തന്നെ. ഇനി ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വരും. അജ്ഞാനം എങ്ങനെ വിപരീത ബുദ്ധിയായി മാറുന്നു നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, അജ്ഞാനം രണ്ടു തരത്തിലുണ്ട്. ഒന്നെന്താണോ? ഒന്ന് അജ്ഞാനം എന്ന് പറയുന്നത് അറിവില്ല. മറ്റൊന്ന് അജ്ഞാനം എന്ന് പറയുന്നത് വിപരീത ബുദ്ധി. ഇതിനാണ് അജ്ഞാന സംശയ വിപരീയം ആത്മതത്വ ജിജ്ഞാസുവിന് ദൃഢബോധനതില്ലതെല്ലാം. അവിടെ സംശയത്തോടെ കൂടി ചേർത്ത് അത് ഇവിടെയും ചേർക്കുന്നതാണ്, അദ്വൈതയിലും ചേർക്കുന്ന തന്നെയാണ്. അവിടെ പറഞ്ഞത് ദൃഢബോധൻ എന്ന് പറഞ്ഞ ആരാണോ? കയറിനെ കണ്ടിട്ട് കയറെന്നറിയുന്നവനാണ് ദൃഢബോധൻ. അവനെ സംബന്ധിച്ച് എന്തില്ല? അജ്ഞാനമില്ല. അജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനമില്ലെന്ന് പറഞ്ഞ ഇതുവരെ പറഞ്ഞ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അറിവില്ലായ്മയില്ല ആദ്യം പറഞ്ഞു, പിന്നെ സംശയം അത് പോട്ടെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പിന്നെ വിപരീയം. വിപരീയം എന്ന് പറയുന്നത് എന്താണ്? വിപരീയം എന്ന് പറയുന്നത് എന്താണ്? സർപ്പജ്ഞാനം എന്നുവെച്ചാൽ വിപരീത ബുദ്ധി. ആ വിപരീത ബുദ്ധിയും ഒരു അജ്ഞാനം തന്നെയാണ്. പക്ഷെ അവിടെ അജ്ഞാനം എന്ന് പറഞ്ഞപ്പോ ഏതിനെ പറഞ്ഞു? അറിവില്ലായ്മയെ പറഞ്ഞു. അപ്പോ അവിടെ അജ്ഞാനം വിപരീതം എന്ന് രണ്ടായി പറഞ്ഞു. അജ്ഞാനം രണ്ടു തരത്തിലുണ്ട്. അതിൽ ആദ്യത്തെ അജ്ഞാനത്തിന് അവിടെ ആദ്യം അജ്ഞാനം എന്ന് തന്നെ പറഞ്ഞു, എന്നുവെച്ചാൽ അറിവില്ലായ്മ. രണ്ടാമത്തെ അജ്ഞാനത്തിന് അവിടെ വിപരീത ജ്ഞാനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാറിന് പറയുന്നത്. അത് പരമ്പരാഗതമായ ആ രീതിയിൽ തന്നെ ഒരു പറഞ്ഞിരിക്കുകയാണ്. പിന്നെ സംശയം കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അത് പിന്നീട് ചർച്ച ചെയ്യും. എല്ലാം കൂടെ കയറിയ കുഴഞ്ഞു പോകും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അറിയണം. എന്താണ് കരണ സർപ്പം എന്ന് കാണുന്നിടത്ത് അജ്ഞാനം രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ അജ്ഞാനത്തിന്റെ അർത്ഥം വേറെയാണ്. ആദ്യം അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നാണ് അർത്ഥം? എന്ത് പറയുന്നു, എന്ത് കേട്ടോണ്ടിരിക്കുന്നു? അറിവില്ലായ്മ. ഞാൻ ആദ്യം പറഞ്ഞാണ് ചോദിച്ചത്, ആദ്യം എന്ന് ചോദിച്ചു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, അത് പറഞ്ഞത് തുടങ്ങിയത്. നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയും വേണം. അങ്ങനെ ഒരു ക്രമമായി ചിന്തിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പരന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇത് ഒന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓരോ കാര്യങ്ങളും മനസ്സിലാകുമ്പോൾ അതിന് വ്യക്തതയും വേണം, കൃത്യതയും വേണം, രണ്ടും വേണം. നിങ്ങൾ പ്രഭാഷണം കേട്ട് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പഠിക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് അതിന്റെ ഓരോ സ്റ്റെപ്പും വ്യക്തമായി മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. അപ്പൊ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നതിന് ആദ്യം ഞാൻ പറഞ്ഞ അർത്ഥം ഇതാണ്, അറിവില്ലായ്മ. അറിവില്ലായ്മ കൊണ്ടാണ് സർപ്പം എന്നുള്ള അനുഭവം ഉണ്ടായത്. എന്തിന്റെ അറിവുണ്ടായില്ല? കയറിന്റെ. അപ്പോ അത് ഒന്ന്, അജ്ഞാനം നമ്പർ വൺ അജ്ഞാനം അതാണ്. ഇനി രണ്ടാമത്തെ അജ്ഞാനത്തെ കുറിച്ച് പറയണം. ഇവിടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടായി? അജ്ഞാനം കൊണ്ട്. എന്താ അജ്ഞാനം? ആദ്യത്തെ ചോദ്യത്തിന്റെ അറിവില്ലായ്മ. എന്തിനെ അറിഞ്ഞില്ല? ഇത് ഇത്രയും ആദ്യം മനസ്സിലാവും. ഇപ്പോ സർപ്പത്തിന്റെ ജ്ഞാനമുണ്ട്. എന്നാലും വീണ്ടും ചോദിക്കുകയാണ്, ഈ സർപ്പജ്ഞാനം, സർപ്പം എന്നുള്ള ജ്ഞാനം ഇതെന്താണ്? കയറിനെ അറിഞ്ഞില്ല, സമ്മതിച്ചു. പക്ഷെ സർപ്പം എന്നുള്ള ഒരു ജ്ഞാനം അവിടെ ഉണ്ടല്ലോ, അതെന്താണ്? പറയുന്നു അതും അജ്ഞാനം തന്നെയാണ്. അതെന്ത് തരത്തിലുള്ള അജ്ഞാനമാണ്? എന്ത് തരത്തിലുള്ള അജ്ഞാനമാണ്? വിപരീത ജ്ഞാനരൂപത്തിലുള്ള അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സർപ്പം എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണ്. നമ്മൾ കാണുന്ന സർപ്പജ്ഞാനം എന്നാണ് പറയുന്നത്. ഇത് സർപ്പമാണെന്ന് പറയുന്നു. എന്താണ് നമ്മൾ കണ്ടിട്ടാ പറയുന്നത്? സർപ്പത്തെ നമ്മൾ കാണുന്നു, പറയുന്നു. അപ്പൊ ആദ്യം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അവിടെ കാണുകയാണ്. രണ്ടാമതാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കണ്ടു പേടിച്ചോടിയാണ്. അപ്പൊ ആ രണ്ടാമതുണ്ടായ ആ സർപ്പജ്ഞാനം അതൊരു ജ്ഞാനമാണ്. പക്ഷേ ആ ജ്ഞാനം ശരിയായ ജ്ഞാനമല്ല. അതിന് പറയുന്ന പേരാണ് വിപരീയ ജ്ഞാനം, അല്ലെങ്കിൽ വിപരീത ജ്ഞാനം, അല്ലെങ്കിൽ ഭ്രാന്തി. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് അജ്ഞാനം. മനസ്സിലായോ? വിപരീജ്ഞാനം പിന്നെ ഭ്രാന്തി വിപരീത ജ്ഞാനം എന്നെല്ലാം പറയുന്നതും ഒരറിവാണ്. പക്ഷെ അത് വിപരീതമായ അറിവായതുകൊണ്ട് അതിനും എന്താ പേര് പറയുന്നത്? അജ്ഞാനം. അപ്പൊ അജ്ഞാനം രണ്ടു തരത്തിലുണ്ട്. ഇതൊക്കെ അദ്വൈതികളുടെ രീതിയാണ്, ഇതൊക്കെ ഭാഷ്യകാരന്റെ വിശദീകരണങ്ങളാണ്. പ്രത്യേകം മനസ്സിൽ വയ്ക്കണം. അപ്പോ അജ്ഞാനം രണ്ടു തരത്തിലൊന്ന്. ഒന്നാമത്തെ അജ്ഞാനം ഏതാണ്? അറിവില്ലായ്മ. അവിടെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അർത്ഥം എന്തായിരിക്കും? അജ്ഞാനം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്തായിരിക്കും? അറിവ് ഇല്ലാതിരിക്കുക. ജ്ഞാനം എന്നുള്ളതിനോടുകൂടി നഞ്ഞ് ന എന്നുള്ള ശബ്ദം ചേർക്കുമ്പോഴാണ് ജ്ഞാനം എന്ന് വരുന്നത്. അത് വ്യാകരണത്തിൽ പഠിക്കേണ്ട കാര്യം. നഞ്ഞർത്ഥ ഷഡ് പ്രകീർത്തി. ആ നഞ്ഞിന് ആറർത്ഥം പറയാം. ആറ് തരത്തിലർത്ഥം പറയാം. അതിലൊരർത്ഥമാണ് ഈ പറഞ്ഞത്. അത് നിങ്ങൾ വ്യാകരണത്തിൽ പഠിക്കും. എന്താണ് ജ്ഞാനത്തിന്റെ അഭാവം? അവിടെ നാ ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. അവിടെ ആ ഭാവം ഒന്നല്ലേ, നാ ഇവിടെ പോയി. അത് വ്യാകരണം പിടിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ ആറർത്ഥത്തിൽ ഒരർത്ഥത്തെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. എന്താണ്? അറിവില്ല, അജ്ഞാനം എന്ന് പറയുന്നത്. ആ നഞ്ഞന്റെ വേറൊരർത്ഥമാണെന്ത്? വിപരീത ജ്ഞാനം എന്നുള്ള അർത്ഥം ഉണ്ടാക്കുന്നു. അതും അതിന്റെ തന്നെ അർത്ഥമാണ്. ഈ ശബ്ദത്തിന് എത്രയോ അർത്ഥം ഉണ്ടാകും. അപ്പൊ അവിടെ വിപരീത ജ്ഞാനം ഒന്നാണ് അജ്ഞാനത്തിന്റെ അർത്ഥം. എന്തുകൊണ്ട്? അവിടെ ജ്ഞാനമുണ്ട്. നഞ്ഞു വന്ന് നഞ്ഞെന്ന് ചെന്ന കാലം വന്നിട്ട് അർത്ഥത്തെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ജ്ഞാനമാണ് അർത്ഥത്തെ മാറ്റിയപ്പോ അവിടെ എങ്ങനെ മാറ്റിയത്? ആ ജ്ഞാനത്തെ നകാരം വന്നിട്ട് വിപരീത ജ്ഞാനം ഒന്നാക്കി. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അദ്വൈതമൊക്കെ പഠിക്കുമ്പം ഇതിന്റെ LKG ക്ലാസ്സുകളിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. LKG ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് അജ്ഞാനം, എന്താണ് വിവരി ജ്ഞാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കും. കാരണം നമ്മൾ ആശയ വിനിമയം നടത്തുന്നത് ഭാഷയിലൂടെയാണ്. അപ്പൊ ആ ഭാഷയിലൂടെ എങ്ങനെയാണ് ആശയം വരുന്നതെന്ന് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഭാഷയെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. അല്ലെങ്കിൽ നമുക്ക് ശരിയായ ആശയവിനിമയം സാധ്യമാകത്തില്ല. അത് പ്രത്യേകിച്ചും അദ്വൈതം പോലെയുള്ള വിഷയങ്ങൾ, ദാർശനിക വിഷയങ്ങളെല്ലാം ഈ ഭാഷയുടെ സാങ്കേതികത്വത്തെ ആശ്രയിച്ചിട്ടാണ് ഇവർ ഈ ആശയങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഭാഷയുടെ സാങ്കേതികതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ഈ സിദ്ധാന്തങ്ങളെല്ലാം സമർത്ഥിക്കുന്നത് ഭാഷാ വ്യാഖ്യാനങ്ങളിലൂടെയാണ്. അപ്പോ ഭാഷ ഓരോ പദങ്ങളുടെയും അർത്ഥം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിന് അതിന് വ്യുത്പത്തി എന്ന് പറയും. അതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിയാലേ നമുക്ക് ആശയത്തെ തനതായ രീതിയിൽ ഗ്രഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രഭാഷകന്മായി തോന്നി വിളിച്ച് പറയും നമ്മൾക്ക് നമ്മുടെ മനസ്സ് വേറെ ഒന്നും പോകണം. അടിസ്ഥാനപരമായിട്ട് നമുക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് ഈ ദർശനങ്ങളുടെയൊക്കെ ഒരു പോരായ്മയാണ്. അതും സയൻസിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. സയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വസ്തുനിഷ്ഠമായ വിവരങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. ഇവിടെ അങ്ങനെയല്ല, ഭാഷയിലൂടെ വെളിപ്പെടുത്തുന്ന ആശയങ്ങൾക്കാണ് പ്രാധാന്യം. ജ്ഞാനശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജ്ഞാനശാസ്ത്രത്തിൽ, ഇതൊരു വലിയ വിഷയമാണ്. പക്ഷേ നമുക്കിവിടെ അതൊന്നൊരു പ്രശ്നമേ അല്ല. സംസ്കൃതത്തിന്റെ എ ബി സി ഡി അറിഞ്ഞില്ലാത്തവൻ എന്ത് ചെയ്യും, ഇതൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കും. അവിടെ ധൈര്യം എന്താണ്? പൊതുജനങ്ങൾക്ക് വിവരമില്ലാതെ ഭാഷയിൽ നിന്ന് അർത്ഥത്തെ രൂപീകരിക്കുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച്, കാരണം ഇതെല്ലാം നിലനിൽക്കുന്നത് ഇങ്ങനെ വ്യാഖ്യാനങ്ങളിലൂടെയാണ്. പുതിയ പുതിയ പുതിയ കാര്യങ്ങൾ, അതിലവരാദ്യം വ്യാഖ്യാനത്തിന് ആശ്രയിക്കുന്ന ഏതാണ്? ഭാഷയാണ്. അതിൽ പല കാര്യങ്ങളും കേവലം ആശയമാണ്, വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ല പലതും. 90% വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ല, ആശയമാണ്, ആശയപ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്. അത് തുടങ്ങുന്ന എവിടെ നിന്നും? ഭാഷയിൽ നിന്നും. അത് പഴയ രീതി, പണ്ടത്തെ രീതി. അപ്പോ എന്തു വരുന്നു? ഈ രണ്ട് അർത്ഥം വ്യക്തമായി മനസ്സിലാക്കി. അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ സർപ്പത്തെ അനുഭവം ഉണ്ടാകുന്നിടത്ത് ഒന്ന് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അതാണ് അങ്ങനെ ഒരു അനുഭവത്തിന് കാരണം. എന്തിനെ അറിഞ്ഞില്ല അവിടെ? കയറിനെ അറിഞ്ഞില്ല. അതൊന്നു അജ്ഞാനം. രണ്ടാമത് കയറിനെ അറിയാതിരിക്കുക മാത്രമല്ല അവിടെ സംഭവിച്ചത്, സർപ്പത്തിന്റെ അറിവ് ഉണ്ടാവുകയും ചെയ്യും, മറ്റൊരു ജ്ഞാനം ഉണ്ടായി. ഇതും എന്താണ്? അജ്ഞാനം തന്നെ. ഇതെങ്ങനെ അജ്ഞാനമാവും? അവിടെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ വിപരീത ജ്ഞാനം. അപ്പൊ അജ്ഞാനം എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് ഇങ്ങനെ രണ്ട് വിഭിന്ന അർത്ഥം വരും. എന്തുകൊണ്ട്? അജ്ഞാനം എന്ന് പറയുന്നിടത്ത് രണ്ട് ശബ്ദങ്ങൾ, ഒന്ന് നകാരം, മറ്റൊന്ന് ജ്ഞാനം. നകാരത്തിന് പല അർത്ഥങ്ങളുണ്ട്, അതുകൊണ്ട് രണ്ടർത്ഥമല്ല ഇനിയും അർത്ഥം കൊണ്ടുവരാം. അതങ്ങനെ ആശയത്തെ വ്യക്തമായി ഗ്രഹിക്കും. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. വിപരീത ജ്ഞാനം നമ്മുടെ അനുഭവമാണ്. കയറ് കാണുന്നില്ല, സർപ്പത്തിൽ കാണുന്നു. പിന്നെ കയറ് ഇനി കാണുന്നുണ്ടോ, എത്രമാത്രം കാണുന്നു, അതൊക്കെ ഇതാണ് ഈ ചർച്ച നീണ്ടുപോകുന്നത്. കയറ് തീരെ കാണുന്നില്ലേ, അതേ കാണുന്നുണ്ടോ, പിന്നെ ഇതെന്ന് എന്തിനാ കാണുന്നത്, ഇങ്ങനെ ചർച്ചകൾ നീണ്ടു നീണ്ടു നീണ്ടു പോകും. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്ന് പറയുന്നതിന്റെ ബാലപാഠം. ബാലപാഠത്തിൽ നിന്ന് നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ട എന്താണോ, ഇവിടെ അജ്ഞാനം രണ്ടു തരത്തിലുണ്ട്. നാളെ ചോദിക്കുമ്പോൾ വാവളിച്ചിരിക്കുന്നു, അതാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് ശുക്തിയിൽ വെള്ളിയിൽ കൽപ്പിച്ച രജതസ്യ, ആ കൽപ്പിച്ച രജതം എന്നുണ്ട്. അത് നമ്മൾ കൽപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെറും അനുഭവം മാത്രമാണ്, അതാണ് അതിന് കൽപ്പന എന്ന് പറയുന്നത്. ഒരു കാഴ്ച എന്ന് വേണമെങ്കിലും പറയാം. കണ്ണുകൊണ്ട് മാത്രം കാണാൻ പറ്റില്ലല്ലോ, മനസ്സും വേണം, അതുകൊണ്ടാണ് കൽപ്പന എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കാണുകയാണ് അവിടെ വെള്ളിയെ. അപ്പൊ ആ കാഴ്ച എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത് തന്നെ ഒരു അജ്ഞാനമാണ്. ഇനി അതിന് കാരണമായിട്ട് മറ്റൊരു അജ്ഞാനമുണ്ട്. എന്താണ് ആ അജ്ഞാനം? അറിവില്ലാതിരിക്കുക, ചിപ്പിയെ അറിയാതിരിക്കുക. ഇനി കാഴ്ചയെന്ന് പറയുന്ന അജ്ഞാനം ഉണ്ടല്ലോ, അതിന് വിശദീകരണം വേറെ കിടക്കുകയാണ്. ഇത്രേ പറഞ്ഞുള്ളൂ. അതിനി അദ്വൈതികൾ വിശദീകരിക്കും ആജ്ഞാനം അതെന്താണ് എന്നുള്ള എങ്ങനെയാണ് അവിടെ ആ വെള്ളിയുടെ അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്, വെള്ളി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് അവർക്ക് സമാധാനമുണ്ട്. എങ്ങനെ വെള്ളി അവിടെ ഉണ്ടായി, വെള്ളി എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ടാവണ്ടേ, നമ്മളത് കാണുകയല്ലേ. സങ്കല്പമായിക്കൊള്ളട്ടെ, നമ്മുടെ അനുഭവം ആയിക്കൊള്ളട്ടെ, അങ്ങനൊരു സാധനം ഉണ്ടല്ലോ, അതവിടെ എങ്ങനെ ഉണ്ടായി? അതിന് പറയണം, സമാനം പറയണം. അതിന് അദ്വൈതികളെ പറയും, അവിടെ എന്താണോ അത് അടുത്ത ദിവസം പറയും. ഇതിപ്പോ ഇത്രയും പറയുക, അതൊരു വിപരീത ജ്ഞാനമാണെന്ന് മനസ്സിലാക്കും. ഇതാണ് ശങ്കരാചാര്യന്റെ അഭിപ്രായം. മറ്റേ തുടർന്ന് വരുമ്പോൾ നമുക്ക് ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഇത് മനസ്സിലാക്കുമ്പോഴാണ് ചിതാത്മാവിൽ കൽപ്പിച്ചിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മനസ്സിലാകുന്നത്. ആ ഉദാഹരണം മാത്രം വെച്ച് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിതാത്മാവിൽ ഈ പ്രപഞ്ചത്തെ കൽപ്പിച്ചിരിക്കുകയാണ് അതുപോലെ എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് നീ വെള്ളിയുടെ അനുഭവം പോലെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചിതാത്മാവിൽ ഈ പ്രപഞ്ചത്തെ കൽപ്പിച്ചിരിക്കുന്നതിന് കാരണം എന്താണ്? അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്തിന്റെ അറിവില്ലായ്മ? ചിതാത്മാവിനെ അറിയാതിരിക്കുക. ആദ്യത്തെ എന്റെ ഉത്തരം കിട്ടി, എന്തുകൊണ്ട് കൽപ്പിച്ചു? അത് ആ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകും. പിന്നെ ഈ കൽപ്പന ഉണ്ടല്ലോ, ഇവിടെ കൽപ്പനയെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയല്ലേ. എന്തു പറഞ്ഞു? ആത്മനി കൽപ്പിതസ്യ. അതിന്റെ കാരണം ഒന്ന് പറഞ്ഞു, അത് അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. അത് ഉദാഹരണത്തെ മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണത്തെ ചിന്തിച്ചു, അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന കൽപ്പനയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കൽപ്പന എന്ന് പറയുന്ന എന്താണപ്പോ? അതിന് സമാനം പറയുന്നത് എന്താണത്? എന്ന് പറഞ്ഞ മായെന്നൂടെ ആരെങ്കിലും പറഞ്ഞു, ഇവിടെ പറയുന്നിടത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് വിപരീത ജ്ഞാനമാണ്. കാക്കയെന്ന് പറയുമ്പോൾ കൊക്കെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അതിനകത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ബുദ്ധി പതറി കിടന്നതിനൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഏകാഗ്രത വേണം. നമ്മൾ എന്ത് വിഷയമാ പറയുന്നത് ആ വിഷയത്തിനകത്തും മനസ്സിലാക്കണം. ഇവിടെ ഇരുന്ന് പല കാര്യങ്ങളും കേട്ടതും പറഞ്ഞതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. നിങ്ങൾ മുമ്പും പലതും കേട്ടിരിക്കും, അതൊന്നും ഇപ്പൊ ചിന്തിക്കാൻ പോയി. ഈ പറയുന്ന മാത്രം ചിന്തിക്കും, മനസ്സിലാക്കിയതിന് ശേഷം വേണം ബാക്കിയൊക്കെ ചിന്തിക്കും. നമ്മളേതൊരു കാര്യവും നമ്മൾ പഠിക്കുന്ന സമയത്ത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ മനസ്സ് നിർത്തി അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കണം. നമുക്ക് ഒരുപാട് മുന്നറിവുകളുണ്ടാകും, അത് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അതെപ്പോഴാണ് കൊണ്ടുവരേണ്ടത്? നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകാതെ നിങ്ങളിവിടെ ഇരുന്ന് പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും. പണ്ട് മായ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ ഇവിടെ കൊണ്ടുവന്ന് ഞാനിവിടെ മായ എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിച്ച പിന്നെ എന്തിനാ അതുകൂടെ കൊണ്ടുവന്നു? അത് വരാൻ പാടില്ല. ഇവിടെ നിന്ന് തന്നെ ചിന്തിക്കും, മനസ്സ് നിർത്തി ചിന്തിക്കുക ആദ്യം പഠിക്കുന്നു. അപ്പോ ഇവിടെ എന്ത് വരുന്നു? പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ട്, ഇത് ഒരു കൽപ്പനയാണ്. അപ്പൊ ഇതെന്താണ്? ഇതും അജ്ഞാനമാണ്. ഈ അജ്ഞാനത്തിന് എന്ത് പറയും? അത് തന്നെ കൽപ്പന. വിപരീത ജ്ഞാനത്തിന് ഇവിടെ എന്ത് പറയുന്നത്? കൽപ്പന എന്ന് പറയുന്നു. ഇത് കൽപ്പനയാണോ? ഈ കൽപ്പനയ്ക്ക് നിദാനം ഒരു കാരണം പറയാം. എന്താണ്? ആത്മാവിനെ അറിയുന്നില്ല, അറിയാത്തോണ്ട് ഇങ്ങനെ ഒരു വിപരീത ഭാവന ഉണ്ടാകും. ഇത് ആദ്യം നമ്മൾ പ്രാഥമികമായി ഗ്രഹിക്കേണ്ടത്, ഇതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ പിന്നാലെ വരും. അത് അടിസ്ഥാനപരമായി ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാലേ മുമ്പോട്ടുള്ള വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാം കൂടെ കൂടിക്കൊഴഞ്ഞ് അടുക്കും ചിട്ടയില്ലാതെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു കാര്യത്തിന് ഉപയോഗം വരും. എന്തിനാണ്? വ്യാഖ്യാനം എഴുതാൻ. വ്യാഖ്യാനം എഴുതുമ്പോൾ എന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും എഴുതി കൂട്ടി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വായിക്കാൻ കാണും. ചിന്തയ്ക്ക് ആദ്യം അടുക്കും ചിട്ടയും വേണം. കൃത്യമായും മനസ്സിലാക്കും. പ്രധാനപ്പെട്ട കാര്യമാണ്.